അത് ഏകമുഖമല്ല, ദ്വിമുഖമല്ല, അനേകമുഖമാണ്. നമ്മളൊരു കാര്യം ഇങ്ങനെ പറയുമ്പം അതിനൊരു മറുവശം, അങ്ങനെ കാണാൻ പറ്റില്ല. ഒരേ കാര്യം പറയുന്നതിന് പല പല വശങ്ങൾ കാണും. അതിന് ഓരോ വ്യക്തികൾക്കനുസരിച്ചും വേറെ വേറെ ആയിരിക്കും. അപ്പൊ നമുക്കങ്ങനെ പൊതുവായി ഉപദേശം കൊടുത്ത അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. കാരണം ഉദാഹരണം പറഞ്ഞ മദ്യം കുടിക്കരുതെന്ന് പറയുന്നു. അപ്പൊ മദ്യം കുടിച്ചാൽ അതിന് ദോഷമുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാം, കുടിക്കുന്ന എല്ലാവർക്കും അറിയാം. പക്ഷെ കുടിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് അപൂർവം ചിലരൊക്കെ മദ്യപിക്കായിരിക്കും, പക്ഷെ വലിയൊരളവ് മദ്യം. അപ്പോൾ എന്തുകൊണ്ട് ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ അയാളുടെ ആ വ്യക്തിത്വം ബഹുമുഖമാണ്, പലതരത്തിലാണ്. അപ്പോൾ മദ്യപിക്കരുത് എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് അയാൾക്ക് അതങ്ങ് സ്വീകരിക്കാൻ പറ്റില്ല. അടുത്ത കാലത്ത് ഒരാള് മാതാപിതാക്കള് മകന് മദ്യപാനം, അവനോട് പറഞ്ഞ് നീ മദ്യപിക്കരുത് ദോഷമാണ്, കൊണ്ട് ഒരുപാട് ദോഷങ്ങളുണ്ടായി. അപ്പൊ അവൻ പറയുന്നത് എനിക്ക് ആകെ സന്തോഷം കിട്ടുന്ന മദ്യപിക്കുമ്പോഴാണ്, നിങ്ങൾ അതുകൂടെ തടയാൻ ശ്രമിക്കുകയാണ്. മദ്യപിക്കുന്നവന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്, ദോഷങ്ങളൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ അവനിപ്പോ സന്തോഷം വേണം. അപ്പൊ നിങ്ങൾ എന്റെ സന്തോഷം ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദോഷങ്ങളുണ്ടെന്ന് അവനും അറിയാം, പക്ഷെ അവൻ പറയുന്നു ഞാൻ സന്തോഷത്തിന് വേണ്ടി മദ്യപിക്കുന്നു, മാതാപിതാക്കൾക്ക് അവന്റെ സന്തോഷത്തെ കളയുന്നു എന്നാണ്. അപ്പൊ അത് അതിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ അവിടെ എന്താ പ്രശ്നം? എന്താ എന്താണ് പ്രശ്നം? എന്നുവെച്ചാ അവന് പകരം സന്തോഷം കൊടുക്കാൻ എന്തെങ്കിലും ഒന്ന് പകരം കൊടുക്കാൻ അവരില്ല, അവർക്കറിയില്ല ഇവരെങ്ങനെ സന്തോഷിക്കുന്നു. അവൻ പറയുന്ന എനിക്കെന്താണ്, എനിക്ക് സന്തോഷം മദ്യപിക്കുന്നു. ശരി, എന്നാ മദ്യപാനം നിർത്തിയിട്ട് അവൻ എങ്ങനെ സന്തോഷിപ്പിക്കുക? അവന് സന്തോഷം വേണമല്ലോ, അതവർക്കറിയത്തില്ല. എല്ലാവരും അങ്ങനെയാണോ എന്ന് ചോദിച്ചാല, അതാണിത് ബഹുമുഖം എന്ന് പറയുന്നത്. ഒരാളിൽ നോക്കിയപ്പോ ഇങ്ങനെയാണ് പരിഹരിക്കാൻ പറ്റുന്നത്. അവർക്ക് എന്ത് അവന് പകരം എന്ത് കൊടുക്കണമെന്നും അവർക്കറിയത്തില്ല. അപ്പൊ അവന് സന്തോഷത്തിന് അവന് പകരം എന്തെങ്കിലും കൊടുക്കുന്നത് വരെ അവനോട് മദ്യപിക്കരുതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവന് പകരം സന്തോഷിക്കാൻ എന്തെങ്കിലും കിട്ടണം, അത് കിട്ടുന്നത് വരെ അവനോട് പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം? അവന്റെ വ്യക്തിത്വം അങ്ങനെയാണ്, എല്ലാവരും അങ്ങനെ ആയിരിക്കില്ല. ചിലരെന്തെങ്കിലും ദോഷങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് എന്നാ ഇനി വേണ്ട എന്ന് പറഞ്ഞ് ഒഴിവാക്കിയെന്ന് വരും. പക്ഷെ അവൻ പറയുന്ന അങ്ങനെ കഥയുടെ നല്ല സംഭവമാണ്. അപ്പൊ അവൻ അതിൽ നിന്ന് മാറ്റുക എന്ന് പറയുന്നത് അവരെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല. അപ്പൊ ഇത് പറയുന്നത് മനുഷ്യന്റെ ആ വ്യക്തിത്വം എന്ന് പറയുന്നത് അത് പല മുഖങ്ങളുണ്ട്. ഓരോ വ്യക്തിയും വേറെ വേറെ ആണെങ്കിലും ഇപ്പൊ നമ്മളിങ്ങനെ പൊതുവായി ഉപദേശിച്ചു കഴിഞ്ഞാൽ അതൊന്നും ഉപദേശമൊന്നും വലുതായിട്ട് ഫലം ചെയ്തിട്ടില്ല. ഓരോ വ്യക്തിയും മനസ്സിലാക്കി അവർക്കെന്താണ് വേണ്ടതെന്ന് അറിഞ്ഞു ചെയ്യാൻ ഒരാൾക്ക് കഴിഞ്ഞ ചിലപ്പോൾ അത് വിജയിച്ചെന്നിരിക്കും. എല്ലായിടത്തും അത് വിജയിക്കണമെന്നില്ല. കാരണം വളരെ പുരാതന കാലം മുതലേയുണ്ട് സുരാമന പിപേ മദ്യം കുടിക്കരുത്, എത്രയോ വേദങ്ങളിലുള്ളതാണ്. അന്നേ ആൾക്കാർക്ക് മദ്യപാന ശീലം ഉണ്ടായിരുന്നു, അതിൻ്റെ ദോഷങ്ങളുണ്ടായിരുന്നു അന്നുപോലെ പറഞ്ഞു. അതിനുശേഷം എത്ര ആചാര്യന്മാർ വന്ന് പറഞ്ഞു, എന്നിട്ട് മദ്യപാനം നിൽക്കുന്നുണ്ടോ? നിൽക്കുന്നില്ല. അപ്പൊ അങ്ങനെ ഉപദേശം കൊണ്ടൊന്നും നമുക്ക് ആൾക്കാരെ സ്വാധീനിക്കാൻ കഴിയില്ല. ചില വ്യക്തികളിൽ ചില കാര്യങ്ങൾ, ഒരു കൗൺസിലിംഗ് പോലെ ചില വ്യക്തികളിൽ, ഗുരു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ആദ്യകാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമൂഹത്തിലേക്ക് വരുന്ന കാലഘട്ടത്തിൽ ഗുരു എവിടെയെങ്കിലും ചെന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് പഞ്ചസാര കൊടുക്കും. അന്ന് പഞ്ചസാര എന്ന് പറയുന്ന വലിയൊരു അപൂർവ സാധനമാണ്. പഞ്ചസാരയാണ് പ്രസാദമായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഗുരുവിന് ആൾക്കാർ കാണിക്കയായി വയ്ക്കുന്നതും പഞ്ചസാരയാണ്. ഇതിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഗുരുവിൽ നിന്ന് പഞ്ചസാര വാങ്ങി കഴിക്കുന്നവർ അന്നൊരു ഒരു വിശ്വാസമാണ്. പിന്നെ അവർ മത്സ്യം മദ്യം ഒന്നും കഴിക്കാൻ പാടില്ല. ഇതുകൊണ്ട് ആ കാലഘട്ടത്തിൽ ആദ്യം ആൾക്കാർ ഗുരുവിൽ നിന്ന് പഞ്ചസാര വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവർ മത്സ്യവും മാംസവും മദ്യവും ഒന്നും കഴിക്കത്തില്ല. പക്ഷെ അത് ആ വ്രതമൊക്കെ കുറച്ച് ദിവസത്തേക്കായിരിക്കും. ശബരിമല പോകുമ്പോൾ മത്സ്യവും മാംസവും കൂടെ ഒഴിവാക്കും പോലെ കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഇവർ വീണ്ടും കഴിക്കാൻ തുടങ്ങും. പിന്നെ ഗുരു വളരെ വ്യാപകമായൊക്കെ സഞ്ചരിക്കാൻ തുടങ്ങി. എല്ലാ സ്ഥലത്തും ഇതുപോലെ പ്രസാദം കൊടുക്കുന്ന ഒരു രീതി വന്നു. പ്രസാദമൊക്കെ കൊടുത്തു. ഒരുപാട് ആൾക്കാർ ഈ പ്രസാദമൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന ഒരു ശീലമായി. പിന്നെ ഗുരുവിൽ നിന്ന് പ്രസാദം വാങ്ങിയാൽ മത്സ്യവും മാംസവും ഒഴിവാക്കണമെന്നുള്ള അതെല്ലാം ആൾക്കാർ മറന്നുപോയി. ഇത് സഹോദരനായി പരിചയപ്പെടുത്തിയിരിക്കുന്നു. പിന്നെ ആൾക്കാർ അതിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കാതെ ഗുരുവിൽ നിന്നും പഞ്ചസാരയൊക്കെ വാങ്ങി കഴിക്കുന്ന ഒരു അനുഗ്രഹം, അതിന്റെ പേരിൽ മത്സ്യവും മാംസവും ഉപേക്ഷിക്കണമെന്നോ മദ്യം ഉപേക്ഷിക്കണമെന്നോ അങ്ങനെയൊരു നിർബന്ധം ആൾക്കാരുടെ ഇടയിൽ ഇല്ലാതെ. ഇതുപോലെയാണ് ഓരോ കാര്യങ്ങളും, എല്ലാ കാര്യങ്ങളും ഇങ്ങനെ സംഭവിക്കും. കുറച്ച് കഴിയുമ്പോൾ പിന്നെ ആൾക്കാർക്ക് എന്തോരും എല്ലാ കാര്യങ്ങളും അത് പിന്നെ ഒരു ശീലമാവും. പിന്നെ അവരതിനോടൊപ്പം പോവും. അത് പ്രസാദം വാങ്ങുമ്പോൾ അനുഗ്രഹിച്ചു എന്നുള്ളതാണ്. പക്ഷെ ഈ പ്രസാദം ആൾക്കാർക്ക് കൊടുക്കുന്നത് ജനങ്ങൾക്കൊരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ്. ഗുരുവിൽ ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഈ പ്രസാദം കൊടുക്കുന്നത്. അപ്പൊ അന്ന് ആ കാലഘട്ടത്തിൽ അതിന് വിശ്വാസം ഉണ്ടായിരുന്നു. വരുന്നവർക്കെല്ലാം ആൾക്കാർ സാധനങ്ങൾ കൊണ്ട് കൊടുക്കും, അത് ഗുരു എടുത്ത് വരുന്നവർക്ക് കൊടുക്കും. അപ്പൊ അതൊരു വലിയ വിശ്വാസമായിരുന്നു ആ കാലഘട്ടത്തിൽ, അത് ആവശ്യമാണ്. അപ്പൊ ഗുരുവിന് വിശ്വാസമുള്ളതുകൊണ്ട് ഗുരു കൊടുക്കുന്ന പ്രസാദത്തിനും ഫലമുണ്ടാവും. കാരണം അത് മനുഷ്യന്റെ വിശ്വാസമാണ്. അപ്പോൾ രോഗം മാറുമെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ച് ഗുരുവിൽ നിന്ന് അത് വാങ്ങിക്കഴിഞ്ഞാൽ അവരെ മനസ്സിന് വലിയ സമാധാനം ഉണ്ടാവുമല്ലോ, ഗുരുവിൻ പ്രസാദം തന്നു ശരിയായി, ഇനി കുഴപ്പമൊന്നുമില്ല. എന്നെ കാണാൻ ആൾക്കാർ വരുമ്പോ ആൾക്കാർ ഇങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കൊണ്ടുവരും, കൊണ്ടുവന്നാൽ ഞാൻ വാങ്ങി അതങ്ങോട്ട് വയ്ക്കും. എവരും ഇങ്ങനെ പ്രതീക്ഷിച്ചേക്കും ഞാൻ ഇതിൽ നിന്ന് പ്രസാദം കൊടുക്കും, ഞാൻ കൊടുക്കത്തില്ല. ഞാനെന്താ കൊടുക്കാത്തത്? എന്താ കൊടുക്കുക? അല്ല, ഞാനിങ്ങനെ ഇപ്പോ വരുന്നത് ക്യാൻസർ ആയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ആയിരിക്കും. ഞാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഇയാളുടെ ക്യാൻസർ മാറുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ല, എനിക്ക് അക്കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. ഇനി ഭാഗ്യം കൊണ്ട് മാറിയാൽ മാറി, അപ്പൊ പിന്നെ ഞാനെന്തിനാ അനുഗ്രഹിക്കാൻ പോകുന്നു? നമുക്ക് ഉറപ്പില്ലാത്ത കാര്യം പിന്നെ നമ്മളിത് കൊടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ വീണ്ടും മാറ്റിക്കൊണ്ട് വരും. ഇത് കൊടുക്കാതെ മാറ്റി വെച്ചു കഴിഞ്ഞാൽ അവർ കുറെ സമയമൊക്കെ ചിലർ പിന്നെ അവസാനം വാവിട്ട് ചോദിക്കുമായിരുന്നു, പ്രസാദം കിട്ടിയില്ല. അങ്ങനെ ചോദിച്ച കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, അവർ കാശ് മുടക്കിയില്ല. അങ്ങനെ ആ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കൊടുക്കും, ഇല്ലെങ്കിൽ ഇത് വേറെ ആർക്കെങ്കിലും കൊടുക്കും, അവർക്ക് കൊടുക്കത്തില്ല. അപ്പോ കാരണം എന്താണ്? ഗുരുവിന്റെ കാലമല്ല നമ്മുടെ കാലം, ആ കാലം മാറി. ഗുരുവിന്റെ കാലത്തിൽ അതൊക്കെ ശരിയാണ്, നമ്മുടെ കാലത്തിൽ അതിനൊക്കെ മാറ്റം വന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് എന്താണ് പൂർണമായ ആത്മവിശ്വാസത്തോടുകൂടി ഒരാൾക്കൊരു പ്രസാദം കൊടുത്തു കൊടുക്കാൻ പറ്റൂ? ആ ഈ പ്രസാദം കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പ്രശ്നം പരിഹരിക്കുമെന്നും പറഞ്ഞു ആർക്കെങ്കിലും പറ്റൂ? അങ്ങനെ അങ്ങനെ നിങ്ങൾക്ക് പറ്റുമോ? നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ എന്നാണ്. ഉണ്ടോ? അതല്ല, കൊടുക്കുന്ന ആൾ വാങ്ങിക്കുന്ന ആളല്ലല്ലോ കൊടുക്കുന്നത്, കൊടുക്കുന്ന ആളിന് വിശ്വാസം ഉണ്ടോ എന്നാ ചോദിച്ചത്. അപ്പൊ വിശ്വാസം അറിയുമ്പോൾ എന്തിനാ കൊടുക്കുന്നത്? വിശ്വാസം നിങ്ങൾക്ക് എല്ലാം കൊടുക്കുകയാണെങ്കിൽ അത് ഈ വരുന്നവന്റെ വിശ്വാസത്തെ ചൂഷണം ചെയ്യുകയാണ്. വരുന്നവന്റെ വിശ്വാസത്തെ ചൂഷണം ചെയ്യുകയാണ്. അപ്പൊ പ്രസാദം എന്ന് പറഞ്ഞു നിങ്ങൾക്ക് സമാധി കൊടുക്കാം. കാരണം എന്താണ്? ഗുരുവിന്റെ സമാധിയാണ്, അവിടെ ആൾക്കാർ വന്ന് പൂജ നടത്തുന്നു, അവരുടെ മനസ്സിൽ വിശ്വാസമുണ്ട്, ഗുരു അനുഗ്രഹിക്കുമെന്ന് വിചാരിക്കുന്നു, അവിടെ നിങ്ങൾക്ക് പ്രസാദം കൊടുക്കാം. ഭക്ഷണത്തിന് നിങ്ങളുടെ വീട്ടിൽ ഉണ്ടോ? അവര് അവരെ കാശ് മുടക്കി സാധനം മാറ്റി നിങ്ങളുമ്പോ കൊണ്ടുവച്ച് ഭക്ഷണം കഴിക്കുന്നു. അത് എന്ത് കഴിപ്പാണ്? ഹോട്ടലിൽ കയറി കഴിച്ചാ പോരെ, വേറെ വീട്ടിലുണ്ടായി കഴിച്ചാ പോരെ. ഭക്ഷണമായിട്ടുള്ള ആൾക്കാർക്ക് അത് അവരുടെ വിശ്വാസം നിങ്ങളെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നം പരിഹരിച്ചിരുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് അതിന് ഉറപ്പില്ലെങ്കിൽ അത് കൊടുക്കാൻ പാടില്ല. എന്താണ്? ഇല്ലെങ്കിൽ പിന്നെ വേറൊരു കാര്യം ചെയ്യാം. നിങ്ങൾക്കങ്ങനെ ഉണ്ടെങ്കിൽ എന്താണ്, സമാധിയുടെ പ്രസാദം അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തു കൊടുക്കാം. നിങ്ങളൊരു പൂജാരിയാണ്, സമാധിയിൽ വരുന്നത് വിശ്വാസികളാണ്, ഒരു പ്രസാദത്തിനാണ് വരുന്നത്, ആ പ്രസാദം നിങ്ങൾക്ക് എടുത്തു കൊടുക്കാം, അതിന് ദോഷമൊന്നും. നിങ്ങൾ സ്വയം റീറ്റെയിലായി കച്ചവടം നടത്താൻ പാടില്ല. മനസ്സിലായോ? അങ്ങനെ ചെയ്യുന്ന കാര്യമില്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടാകും, നിങ്ങൾ വെറുതെ വിശ്വസിച്ചു കൊടുത്താൽ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകും, അതുകൊണ്ടും പ്രയോജനം. അപ്പൊ ഇതൊക്കെ വ്യക്തികൾക്കനുസരിച്ചിട്ടാണ്. അതുകൊണ്ട് എന്താണ്, ഈ ഉപദേശം ഫലിക്കും എന്നുള്ള കാര്യത്തിൽ ഈ വിശ്വാസം പോലെയാണ്. നമ്മൾ ഉപദേശിച്ചാൽ അത് ഫലിക്കും എന്നുള്ളതിന് യാതൊരു ഗ്യാരണ്ടിയില്ല. പിന്നെ ചില സന്ദർഭങ്ങളിൽ ചില വ്യക്തികളിൽ അത് ഫലിക്കുന്ന ഏതുപോലെ ഏതുപോലെയാ ഫലിക്കുന്നത്? ഒരു കൗൺസിലിംഗ് പോലെ. കൗൺസിലിംഗിന് പ്രയോജനമുണ്ട്. നിങ്ങൾ ഒരു ശരിയായ ഒരു കൗൺസിലിംഗ്, നിങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ട്, കൗൺസിലിംഗ് അറിയാമെന്നുള്ള ഒരാളടുത്ത് ഒരു കൗൺസിലിംഗ് നടത്തി കഴിഞ്ഞാൽ അതുകൊണ്ട് പ്രയോജനമുണ്ടായെന്ന് വരും. അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം നാനാ മുഖങ്ങളുണ്ട്, ഒരു മുഖം മാത്രമല്ല. അതുകൊണ്ട് ശരി തെറ്റ് എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്കങ്ങനെ ഒരു കാര്യത്തിലും തീരുമാനിക്കാൻ പറ്റില്ല. ഇയാളാണ് ശരി, മറ്റേയാൾ തെറ്റ്, അത് നമുക്ക് ഒരു കാര്യത്തിലും അത് തീരുമാനിക്കുന്ന വളരെ പ്രയാസമാണ്. പിന്നെ അയാളുടെ ആവശ്യം എന്തോ അതിന് വേണ്ട സഹായങ്ങൾ ചെയ്യുക, അതേ പറ്റൂ. ശരിയോ തെറ്റോ എന്നോ നോക്കിയിട്ടല്ല. അല്ല, ഞാൻ പറഞ്ഞെന്താണെന്നറിയാമോ? ഇതൊക്കെ കൂടിക്കൂടി വരുന്നു എന്ന് പറഞ്ഞല്ലേ, മത്സരങ്ങളൊക്കെ അത് മനുഷ്യന്റെ സ്വാഭാവികമാണോ? മത്സര ബുദ്ധി എന്ന് പറയുന്നത് മനുഷ്യന് സ്വാഭാവികമായിട്ടുള്ളതാണ്. മത്സരിക്കുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല, അത് ആരോഗ്യകരമായ മത്സരം നല്ലതാണ്. അല്ലാതെ എന്താണ്, പരസ്പരം ഉപദ്രവിക്കുന്ന മത്സരങ്ങൾ പാടില്ല എന്നുള്ളതേ ഉള്ളൂ. അല്ല, മത്സരിക്കുന്നതുകൊണ്ട് ദോഷമാണ്. എവിടെയും മത്സരിച്ചാലും മുന്നേറാൻ പറ്റും. വേറെത്തന്നെ താഴ്ത്തണമെന്ന് വിചാരിച്ച് മത്സരിക്കരുത്, അവനെ കൂടെ സഹായിച്ചുകൊണ്ട് മത്സരിക്കണം. പഠിക്കുന്നു, ഒരു ക്ലാസ്സിലിരുന്ന് പഠിക്കുന്നവർക്ക് പരസ്പരം സഹായിച്ചുകൊണ്ട് പഠിക്കാം. അവിടെ മത്സരമാവാം, ആരാണ് കൂടുതൽ പഠിക്കുന്നത്. പഴയ കാലത്ത് നമ്മൾ പഠന രീതി അതായിരുന്നു, പഠിക്കുക, പരസ്പരം ചർച്ച ചെയ്ത് പഠിക്കുക. പക്ഷെ ഇന്ന് നിങ്ങൾക്ക് അത് പറ്റുന്നുണ്ടോ? പരസ്പരം ചർച്ച ചെയ്ത് പഠിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? നമ്മുടെ ഈഗോ അതിന് തടസ്സമാണ്, അഹന്ത. ഓരോരുത്തരും എന്ത് ചെയ്യുന്നു? അവരവരുടെ അഹന്തയെ സംരക്ഷിക്കുന്നുണ്ട്. ഒന്നുകിൽ തന്റെ അടുത്തിരിക്കുന്നവനെ തന്റെ ആത്മാർത്ഥ മിത്രമായിട്ട് കാണും, അല്ലെങ്കിൽ അവനെ പരമശത്രുവായി കാണും. ഇതിനിടയ്ക്ക് ഒരു നില നമുക്കില്ല. അതുകൊണ്ട് നമുക്ക് അല്ല, അത് നല്ലതാണല്ലോ. അവസ്ഥ മോശമല്ല. നമ്മളൊരാളെ എന്താണ് വെറുപ്പിക്കാതിരിക്കുക, അവരുമായിട്ട് എന്താണ് വലിയ വലിയ ഒരു ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കണ്ട. അത് നല്ല വഴിയാണ്, അനന്ത ദോഷം. അങ്ങനെ ജീവിക്കണ്ട. അതിപ്പോ നമ്മള് കൂടുതൽ അടുക്കുകയും കൂടുതൽ നമുക്കിപ്പോ എന്താണ് ഒരാളോട് വലുതായ ഒരു അടുപ്പം തോന്നുകയാണ്, നല്ലതല്ല. അങ്ങനെ അമിതമായി അടുക്കുന്നു നല്ലതല്ല. അമിതമായി അടുത്തു കഴിഞ്ഞാൽ എന്തുവരും? എന്താ പറ്റുന്നത്? അങ്ങനെ എന്ത് പ്രശ്നം? നിങ്ങളൊരാളായിട്ട് വളരെ കൂടുതലങ്ങ് അടുക്കുകയാണെങ്കിൽ അയാള് എന്ത് ചെയ്യും? അയാൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും, നമ്മൾ അയാളെ ഇൻഫ്ലുവൻസ് ചെയ്യും. പരസ്പര സ്വാധീനിക്കാൻ ശ്രമിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോ നമ്മൾ വേറൊരാളുടെ സ്വാധീനത്തിൽ കൂടുതൽ പെടുകയും നമ്മുടെ സ്വാധീനത്തിൽ അയാൾ കൂടുതൽ പെടുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തമായ വ്യക്തിത്വം അത് നഷ്ടപ്പെടും. അതാണ് അതിന്റെ പ്രശ്നം. അല്ല, വേറെ പ്രശ്നമൊന്നുമില്ല. അതുപോലെ തന്നെ നമുക്ക് ഒരാളോടൊരു ദേഷ്യം തോന്നുക, ആ ദേഷ്യം തോന്നിയിട്ട് എന്തെങ്കിലും ചെറിയ കാര്യത്തിനായിരിക്കും, ആ ദേഷ്യത്തെ നമ്മളുള്ളിൽ വളർത്തി വളർത്തി കൊണ്ടുവരിക, പിന്നെ അയാൾ ചെയ്യുന്നതിലെല്ലാം നമ്മൾ കുറ്റം കണ്ടുപിടിക്കുക, പിന്നെ അയാൾ പിറകേ നടന്ന് വേട്ടയാടുക, അയാളെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ശീലം നമ്മുടെ ഉള്ളിൽ വരും, അതും ദോഷമാണ്, നമുക്ക് ആവശ്യമില്ലാത്ത കാര്യമാണ്. പക്ഷെ ഞാൻ എന്താണ്, നിർമ്മമനാണ്, നിരപരാധിയാണ്, ഞാൻ അവർക്ക് ഒരു ഉപദ്രവം ചെയ്യാത്തവനാണെന്ന് നമ്മൾ സ്വയം നമ്മളെ വിശ്വസിപ്പിച്ചുകൊണ്ട് വേറെ ആളെ ഇങ്ങനെ നിരന്തരം പിന്തുടരുക, നമ്മൾ വളരെ മോശ സ്വഭാവമാണ്. നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തിയെ നമ്മൾ നിരീക്ഷിക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു വ്യക്തിയെ നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ നിരീക്ഷിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രശ്നമാണ്, അത് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. എന്തുകൊണ്ട്? അതല്ല, അതെയല്ല, നമ്മുടെ ഉള്ളിൽ ശത്രുത. അങ്ങനെ നമ്മൾ വളർത്തി വളർത്തി ഒരാളെ എപ്പോഴും നിരീക്ഷിക്കുക, അവൻ എങ്ങോട്ട് പോകുന്നു, അവൻ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുക, എന്താണ് അയാളുടെ ദോഷം, എന്താണ്? അങ്ങനെ ഒരിക്കലും ഒരാളെ നമ്മൾ നിരീക്ഷിക്കാൻ പാടില്ല. മറ്റുള്ളവരെ നമ്മൾ നിരീക്ഷിക്കുക എപ്പോഴും, അതിനെന്താ ദോഷം? എല്ലാ വ്യക്തികൾക്കും അവരവരുടേതായ പ്രൈവസിയുണ്ട്. അപ്പോ നിങ്ങളൊരാളെ നിരീക്ഷിക്കുക എന്ന് വെച്ചാൽ അവരുടെ പ്രൈവസിയിലേക്ക് നിങ്ങൾ കടന്നു കയറുകയാണ്. അവനെങ്ങോട്ട് പോകുന്നു, അവൻ അവന്റെ മുറിയിലിരുന്ന് എന്തായിരിക്കും ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങൾ നമ്മൾ കാരണം നമുക്ക് CID പണിയൊന്നുമില്ല, നമ്മൾ ഇന്റലിജൻസ് ഏജൻസി ഒന്നുമില്ല. അപ്പോൾ അടുത്തിരിക്കുന്നവനെ നമ്മൾ നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കാന്ന് വരുന്ന അവന്റെ വ്യക്തിജീവിതത്തിലേക്ക് നമ്മൾ അനാവശ്യമായി തിരകിടുകയും അവന്റെ ജീവിതത്തിലേക്ക് കടന്നു കയറുകയും ചെയ്യും. അങ്ങനെ കടന്നു കയറുമ്പോൾ നമ്മുടെ ഉള്ളിൽ അല്പക്ഷുദ്ര ബുദ്ധിയുടെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവൻ ആ ചെയ്യുന്നത് ശരിയാണ് എന്ന് പറഞ്ഞ് അവന്റെ ഓരോ ദോഷങ്ങൾ, ദോഷം കാണുന്നില്ല, നമ്മളിലും എല്ലാവരിലും ദോഷമാണ്, ഓരോ ദോഷങ്ങളും നമ്മൾ ചികഞ്ഞ് പുറത്തെടുത്തിട്ടിട്ട് ഒരാവശ്യമില്ലാത്തതാണ്, നമ്മൾ അവനുമായിട്ടൊരു ഒരു കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല, എന്നിട്ട് അവന് വേട്ടയാടാണ് ഒരു പ്രവണത വരും നമ്മുടെ മനസ്സിൽ, അവന് നിരന്തരം വേട്ടയാടുക, അങ്ങനെ ഒരു സ്വഭാവം നമ്മുടെ ഉള്ളിൽ ക്രമേണ ഇങ്ങനെ രൂപപ്പെട്ടു വരും. പിന്നെ നമുക്കൊരു സന്തോഷം വരുന്ന എപ്പോഴാണ്, അവനെ തകർക്കുമ്പോ, അവന് തകർത്തു കഴിയുമ്പോൾ നമുക്ക് എന്ത് വരും, ഒരാശ്വാസം വരും. ആ അപ്പോൾ വേറെ ഒരു വ്യക്തികളുടെയും വ്യക്തി ജീവിതത്തിലേക്ക് നമ്മൾ ഒരിക്കലും തിരയിടാൻ പാടില്ല. ഓരോരുത്തർക്കും അവരവരുടേതായ സ്വതന്ത്രമായ ജീവിതമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. പിന്നെ നമ്മൾ എന്താണ് ഒരാളുടെ കാര്യത്തിൽ ഇടപെടേണ്ടി വരിക എന്ന് വെച്ചാൽ, അവര് അവരുടെ വ്യക്തി ജീവിതത്തിൽ നിന്ന് മാറി വന്ന് സമൂഹത്തിന് ദ്രോഹകരമായ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യണമെങ്കിൽ, അങ്ങനെ ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് കയറി ഇടപെടാൻ പറ്റില്ല സമൂഹത്തില്. പിന്നെ നിയമവും വ്യവസ്ഥയും അനുസരിച്ച് നമുക്കത് എന്തെങ്കിലും ചെയ്യാൻ പോകണം. നിയമം അനുശാസിക്കുന്ന രീതിയിലേ നമുക്ക് അതിൽ എന്തെങ്കിലും നടപടി സ്വീകരിക്കാൻ അവകാശം, അല്ലാതെ നമ്മളവനെ ഒരിക്കലും കൈകാര്യം ചെയ്യാൻ പറ്റില്ല. ഒരിക്കലും ഒരു ഭ്രാന്തൻ എന്താണ് ഭ്രാന്താശുപത്രി നിന്ന് ഓടി വന്നു, അവൻ ആശ്രമത്തിൽ വന്നു, അവൻ കണ്ടത് എന്നെയാണ്, അവൻ കണ്ട് എന്റെ മുമ്പ് നിന്ന് ചീത്ത വിളിക്കുക, അവൻ എന്നെ ഒരു പരിചയമില്ല, ഭയങ്കരമായിട്ട് ചീത്ത വിളിക്കാൻ തുടങ്ങി. ചിലർക്ക് അവനെ കൈകാര്യം ചെയ്യാനായിട്ട് തയ്യാറായി, ഞാൻ പറഞ്ഞൊന്നും ചെയ്യരുത്, നമ്മളവനൊന്നും ചെയ്യാം, നമുക്കതിനുള്ള അവകാശം, നമ്മളെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എന്തുവരും, ഇവിടുത്തെ നിയമവ്യവസ്ഥ നമ്മൾ ജയിലിൽ പോയിട്ട്. നമ്മള് എന്താണ് പോലീസിനെ വിളിച്ച് അവരേപ്പിക്കുക, അത്രയും നമുക്ക് അവന്റെ ദേഹത്ത് തൊടാനും ഒന്നും ചെയ്യാൻ അവകാശമില്ല. അവനും വ്യക്തിപരമായ അവകാശങ്ങളുണ്ട്, ഒരു ഭ്രാന്തനാണെങ്കിൽ മനുഷ്യാവകാശം അവനുമുണ്ട്. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ തെളിഞ്ഞു നോക്കുക, അവൻ ചെയ്യുന്നത് ശരിയല്ല, അവൻ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു. ഇത് ഒരു സമൂഹമായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം. അവരുടെ ജീവിതം അവർക്ക്, നമ്മുടെ ജീവിതം അവർക്ക്. അവരൊരു പൊതുശല്യമായി മാറാത്തിടത്തോളം കാലം നമ്മൾ അവരുടെ സ്വതന്ത്ര ജീവിതത്തിൽ നമ്മൾ ഇടപെടാനേ പാടില്ല. പൊതുശല്യമായി മാറിയാൽ അതും നമുക്ക് ഇടപെടാൻ അവകാശമില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നിയമപരമായ വഴികളിലൂടെ അത് കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക. അല്ലാത്ത നമ്മുടെ ഏറ്റവും മോശമായ ഒരു ഒരു ഒരു സ്വഭാവമാണ്. നമ്മളൊരാളെ അങ്ങനെ നിരന്തരം വേട്ടയാടി ഉപദ്രവിച്ച് അവന്റെ പിറകെ നടന്ന് അവനെ ശല്യപ്പെടുത്തി അതിൽ നമ്മളൊരു ആന്തരികമായി സന്തോഷിക്കുകയും ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രകൃതിയിൽ നമ്മളറിയാത്ത ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളെയാണ് ദൈവത്തിന്റെ നിയമം എന്നൊക്കെ പറയുന്നത്. ദൈവത്തെ വിശ്വസിക്കാത്തവരും ആ നിയമങ്ങളെ അംഗീകരിക്കുന്നുണ്ട്. നിങ്ങളങ്ങനെ ഒരു മനുഷ്യനെ വേട്ടയാടുകയോ ഉപദ്രവിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ പറയാം ആ ഉപദ്രവങ്ങളെല്ലാം നമ്മുടെ തലയ്ക്ക് മേളിൽ നിൽക്കും. അതിനെ ആൾക്കാർ ശാപം എന്നൊക്കെ പറയും. ശാപം ഉണ്ടോ ഇല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ പ്രകൃതി നിയമമുണ്ട്. നാളെ എന്തെങ്കിലും എന്ത് വരും, അത് നമ്മളെ ബാധിക്കും. നാളെ നമ്മളും അതുപോലെ, അതല്ലെങ്കിൽ അതിന് സമമായിട്ട് ഏതെങ്കിലും തരത്തിൽ നമ്മൾക്കും തിരിച്ചടികൾ വരും നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത്. പിന്നെ മനുഷ്യന്റെ ജീവിതത്തിൽ എപ്പോഴും തിരിച്ചടികളുണ്ടാവും. അത് മനുഷ്യ ജീവിതത്തിൽ സാധാരണമാണ്. പക്ഷെ ഇങ്ങനെ നമ്മളൊരാളെ ഉപദ്രവിച്ച് നമുക്ക് തിരിച്ചടി വന്നാൽ നമുക്ക് സമാധാനമായിരിക്കാൻ പറ്റില്ല. നിങ്ങൾ ചെയ്യാത്ത ഒരു കുറ്റത്തിനാണ് നിങ്ങൾ അടികിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് സമാധാനം കാണും. അടി എന്തായാലും മനുഷ്യ പ്രപഞ്ചത്തിലുള്ളതാണ്. നിങ്ങളൊരു തെറ്റ് ചെയ്തിട്ടില്ലേ, നിങ്ങൾക്ക് സമാധാനമായിട്ടിരിക്കും. നിങ്ങൾ ആരെങ്കിലും ശാരീരികമായോ മാനസികമായോ ഏതെങ്കിലും തരത്തിൽ ആക്രമിച്ചാലും ശരി, നിങ്ങൾക്ക് സമാധാനമായിരിക്കാൻ പറ്റും. കാരണം അതിന് നിങ്ങൾ ഉത്തരവാദിയല്ല എന്ന് നമുക്ക് ശരിയായ ബോധ്യമുണ്ടെങ്കിൽ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്ന എന്താണ്, ഈ മറ്റുള്ളവരുടെ വ്യക്തി ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുക, അവരെന്ത് ചെയ്യുന്നു എന്ന് പരിശോധിക്കുക, എന്നിട്ട് അതിനെ വിലയിരുത്തുക, എന്നിട്ട് അവനെ ശത്രുവായി കാണുക, അവനെ ഉപദ്രവിക്കുക, അവനേതെങ്കിലും തരത്തിൽ നഷ്ടങ്ങൾ ഉണ്ടാക്കുക, എന്നിട്ട് ഉള്ളുകൊണ്ട് സന്തോഷിക്കുക, ഇതൊക്കെ ചില മനുഷ്യരുടെ സമൂഹത്തിൽ ഒരുമിച്ച് കഴിഞ്ഞ് ചില വ്യക്തികളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ചില സ്വഭാവവിശേഷങ്ങളാണ്. ഉണ്ട്, അങ്ങനെ തന്നെ ഉണ്ട്. എന്താണ് ഓർത്തോഗതി എന്ന് പറയുന്നത്? എന്താണ് ഇവിടുത്തെ മുഖത്വം എന്ന് പറയുന്നത്? മറ്റുള്ളവരെ ഉപദ്രവിക്കായിരിക്കും, അത്രയേ ഉള്ളൂ. ഇവര് പറഞ്ഞ എന്താണ്, കഴിഞ്ഞ ദിവസം ഞാൻ അവസാനം എന്താ പറഞ്ഞു നിർത്തിയത്? കഴിഞ്ഞ ദിവസം ഞാൻ അവസാനം പറഞ്ഞു നിർത്തിയ എന്താണ്? അവസാനം എന്ത് ഞാൻ പറഞ്ഞു നിർത്തി? അവിടെ നിന്ന് തുടങ്ങണം. ഇതാ പ്രശ്നം. ഒരാഴ്ച എവിടെയായിരുന്നു? ഞാൻ അവിടെ ഇല്ലായിരുന്നു. ശരി, എവിടെയായിരുന്നു ഒരാഴ്ച? ഈ ഒരാഴ്ച എവിടെയൊക്കെ ഇങ്ങനെ വായി നോക്കി കടന്നപ്പോ ഇതെല്ലാം പോയി. ഇതാ സംഭവിച്ചേ. അപ്പൊ ഇതിന്റെ ഒരു കണ്ടിന്യൂറ്റി വേണം. കഴിഞ്ഞ ദിവസം ഞാൻ അവസാനം എന്താ പറഞ്ഞു നിർത്തി? ഇതാ കുഴപ്പം. എന്താ പറഞ്ഞു നിർത്തി? ഇതൊന്നും മനസ്സിരിക്കത്തില്ല. അത് ഞാൻ പറഞ്ഞു എന്തെന്നുള്ളതാണ് പ്രസംഗം വേണ്ട. അതായത് നിങ്ങളിപ്പോ ഒരു മനുഷ്യന് എന്തെങ്കിലും ഒരു ഉപദ്രവം ചെയ്തു കഴിഞ്ഞാ എപ്പോഴെങ്കിലും നമ്മുടെ മനസ്സിൽ തോന്നും എന്താണോ അത്രയും വേണ്ടായിരുന്നു എന്ന് തോന്നുന്നില്ലേ? വഴിയിൽ കാണുന്ന ഏതെങ്കിലും ഒരാളെ നേരെ നമ്മൾ അട്ടഹസിച്ചു കഴിഞ്ഞാൽ തിരിച്ച് നമ്മൾ നടക്കുമ്പോൾ എപ്പോഴെങ്കിലും നമ്മളെ മനസ്സിൽ തോന്നും അത് വേണ്ടായിരുന്നു അത്രയും വേണമായിരുന്നു തോന്നും. എന്റെ എന്താ കുഞ്ഞുങ്ങളെന്ന് തോന്നും. അതാണ് ഗുരു പറഞ്ഞത്, അങ്ങനെ തോന്നാത്ത ഒരു മനസ്സായിരിക്കണം, അതാണ് മുക്തി. കഴിഞ്ഞ ദിവസം പറഞ്ഞ ഓർമ്മയുണ്ട, അത് പറഞ്ഞാൽ നമ്മളെ ചോദ്യം ചെയ്യാത്ത എന്നല്ല ഞാൻ പറഞ്ഞത്, എന്നിട്ട് പറയുന്ന മനസ്സിലാണ് നമ്മളെ ആരും ചോദ്യം ചെയ്യാത്തതല്ല. അങ്ങനെ പറ്റിപ്പോയല്ലോ എന്ന് വിചാരിക്കാതിരിക്കുക, മനസ്സിലായോ? നമ്മള് എനിക്കിങ്ങനെ പറ്റിപ്പോയല്ലോ എന്ന് ചിന്തിക്കാത്ത രീതിയിൽ മനസ്സ് കിടയറാകുന്നതാണ് അതിനാണ് ഗുരു മുക്തി എന്ന് പറഞ്ഞത്. അതിനാണ് ഇപ്പൊ പറഞ്ഞത്. എന്താ ചോദിച്ചത്? അത് കഴിഞ്ഞ് എന്താ ചോദിച്ചത്? ഇപ്പൊ ചോദിച്ചതെന്താണ്? ആ ഇതാണ് ഊർധ്വഗതി, മനസ്സിലായോ? അല്ലാതെ സമാധിയായി വേറെ എവിടെയെങ്കിലും പോകുന്നതല്ല. ഈ സമാധി പഠിച്ചിട്ടൊന്നും യാതൊരു കാര്യവുമില്ല. ഇത് നമ്മുടെ മനസ്സ് വരണം. എന്താണ് എന്റെ കാര്യമാണോ പറയുന്നത്? എവിടെ പോയി മനസ്സ്? അന്നല്ല പറഞ്ഞത്, ആ പോയിന്റ് മനസ്സിലാക്കുന്നില്ല. എന്താ പറഞ്ഞത്? ആ അങ്ങനെ സംഭവിച്ചു പോയല്ലോ എന്ന് ചിന്തിക്കാതിരിക്കണം. ആ പശ്ചാത്താപം പോലും വരാത്ത, പശ്ചാത്തപിക്കരുതെന്നല്ല, പശ്ചാത്തപം നല്ലതാണ്. അതിന് പോലും ഒരു അവസരം ഉണ്ടാകാത്ത രീതിയിൽ മനസ്സ് ശുദ്ധമാകുന്നതാണ് മുക്തി എന്ന് ഗുരു പറയുന്നത്. എന്നുവെച്ചാൽ നമ്മൾ പല കാര്യങ്ങളും ചെയ്യും, സാധാരണഗതി ചെയ്തു കഴിഞ്ഞതിന് ചോദിക്കും അത് വേണ്ടായിരുന്നു, അയാളോട് അങ്ങനെ സംസാരിക്കായിരുന്നു വേണ്ടായിരുന്നു, അയാളോട് അങ്ങനെ പ്രവർത്തിക്കണ്ടായിരുന്നു, അയാൾ അയാളോട് ചെറുതാണെങ്കിലും അങ്ങനെ ഒരു ഉപദ്രവം ചെയ്യണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ എപ്പോഴും മാറി മാറി ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ആ വേണ്ടായിരുന്നു എന്നുള്ള ചിന്ത ഇല്ലാത്ത രീതിയിൽ മനസ്സെങ്ങനെയായിരിക്കണം? എന്നാണ് അതിനാണ് ഗുരു മുക്തി എന്ന് പറയുന്നത്. അതിനുവേണ്ടി നിങ്ങൾ യോഗം പഠിക്കുകയോ സമാധി പഠിക്കേണ്ടതെന്ന് യാതൊരു ആവശ്യമില്ല. മനസ്സിങ്ങനെയായിരിക്കണം. ഞാൻ മുഖാന്തരം അയാൾക്കൊരു മനഃപ്രയാസം ഉണ്ടായല്ലോ, ഞാൻ മുഖാന്തരം അങ്ങനെ വരാത്ത രീതി. എന്നുവെച്ചാൽ അത് ആ വരുന്ന സന്ദർഭം എങ്ങനെയാണ്, നമ്മളൊരാളെ നമ്മുടെ ഉള്ളിൽ ഒരു വ്യക്തിയോട് പക തോന്നി അയാളെ ഉപദ്രവിക്കുമ്പോൾ അതാണ് ഇത് അവിടെയാണ് ആപ്ലിക്കേഷൻ, ഇതിന്റെ ആപ്ലിക്കേഷൻ അവിടെയാണ്. അങ്ങനെ ഒരു ഉപദ്രവ ചിന്ത നമ്മുടെ മനസ്സിൽ തോന്നാതിരിക്കും. അല്ല എല്ലാ സന്ദർഭങ്ങളിലും അല്ല. ഇപ്പൊ ഒരു ചെറിയ കുട്ടി എന്തെങ്കിലും വികൃതി കാണിക്കുന്നു, അമ്മ ശാസിക്കുന്നു, അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ്. നമ്മുടെ സ്വഭാവത്തിൽ ചില വിശേഷതകളുണ്ട്. എന്താണ്? മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഉപദ്രവം ചെയ്യുക, ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മനസ്സിൽ ഒരു തിരിച്ചറിവ് വരും, ഉപദ്രവം ചെയ്തിട്ട് വേണ്ടായിരുന്നു, അയാൾക്കത് വലിയ പ്രയാസത്തിന് കാരണമാണ്. ഈ ഒരു സാഹചര്യം മനസ്സിൽ വരാതിരിക്കുന്നതാണ് എന്ത്? മുക്തി. ഇതാണ് ഊർധ്വഗതി. അല്ലാതെ നിങ്ങൾ യോഗ പഠിച്ചെന്ന് പറഞ്ഞ് ഇത് വരത്തില്ല. യോഗസൂത്രം പഠിച്ചെന്ന് പറഞ്ഞത് വരുന്ന കാര്യമാണ്. ഇതാണ് ഗുരു വളരെ സിമ്പിളായി പറഞ്ഞു. അത് കഴിഞ്ഞോട് ഞാൻ പറഞ്ഞ് അവസാനം ഇത് പറഞ്ഞ് നിർത്തിയിട്ടുണ്ട്. ഇന്ന് ചോദിച്ചപ്പോ ശീലിക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ല, ഇതാണ് എന്റെ വഴിയെന്ന് പറഞ്ഞു. ശീലിക്കുക ശീലിക്കുക നിങ്ങളുടെ തലയിൽ. ഗുരു പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു എന്ന പറഞ്ഞു. എന്നിട്ട് ഇന്ന് ചോദിച്ചപ്പോ എന്ത് പറഞ്ഞു എന്ന് ഗുരു പറയും. ഇങ്ങനെ ഇങ്ങനെ എങ്ങനെയാണ് ഏ അങ്ങനെ എത്തണമെന്നാണ് ഗുരു പറയുന്നത്. എളുപ്പമെന്ന് വെച്ചാൽ ആ നില വളരെ എളുപ്പമെന്നുള്ളതാണ്. പക്ഷെ നമുക്കെന്താണ് എന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ളവരെ ഉപദ്രവിച്ചുകൊണ്ട് ഇരിക്കുന്നു, അത് സാധ്യമാണെന്നാണ്. അത് ശരി, അത് സാധ്യമല്ല. നമ്മൾ മറ്റുള്ളവരൊക്കെ ഉപദ്രവിച്ചുകൊണ്ടേ ഇരിക്കും, അത് സാധ്യമാണെന്നാണ് പറയുന്നത്. അല്ല, അത് ശരി, അത് എത്തിച്ചില്ലെങ്കിൽ പിന്നെ നമ്മുടെ മനസ്സ് എവിടെയായിരിക്കും? അതെത്തുന്നില്ല. പിന്നെ നമ്മൾ എന്തായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്? അത് സംബന്ധിച്ചോ നിരീക്ഷിക്കുകയും പിന്നെ പ്രവർത്തിക്കുകയും ചെയ്യും. അപ്പൊ അതിലായിരിക്കുമല്ലോ, അത് എളുപ്പമാണ്. അത് തന്നെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന എളുപ്പമാണ്, അത് നല്ലതാണ്. അത് മാറ്റണമെന്ന് നമ്മുടെ ഉള്ളിൽ ആഗ്രഹം വരുമോ? അത് തന്നെ. അത് തന്നെ നമ്മളിങ്ങനെ മറ്റുള്ളവരുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടുകയും അവരുടെ ദോഷങ്ങൾ കണ്ടുപിടിക്കുകയും എങ്ങനെ അത് നമ്മൾ എപ്പോഴും നമ്മൾ ചെയ്യാം. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. നമ്മളൊരാളിന്റെ വ്യക്തി ജീവിതത്തെ അല്ല പിന്തുടരുന്നത്. പിന്നെ എന്താണ് ഈ ലോകത്തിൽ എവിടെയൊക്കെയാണോ നന്മയുണ്ടത് അത് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ്. അത് വ്യക്തി ജീവിതത്തെ പിന്തുടരുന്നതല്ല. രണ്ട് കാര്യങ്ങളാണ്. നന്മ എന്ന് പറയുന്ന ലോകത്ത് എവിടെയൊക്കെയാണുള്ളത് അത് നമ്മൾ അന്വേഷിച്ചു പോവുകയാണ്. അതൊരു വ്യക്തിയുടെ ജീവിതത്തെ, ഈ സ്വാമി എങ്ങോട്ട് വരുന്നു, എങ്ങോട്ട് പോകുന്നു, ഈ സ്വാമിയുടെ പ്രവൃത്തി എന്താണെന്ന് അന്വേഷിക്കുന്നതല്ല. ആ സ്വാമിയിൽ നിന്ന് വ്യക്തിയും കാണും, നല്ലതും കാണും, ചീത്തയും കാണും. അത് അന്വേഷിച്ച് കിടക്കുന്നതല്ല നമ്മുടെ. അതല്ല ഒരു എന്താണ് മഹാത്മാക്കളുടെ ജീവിതത്തിലൊക്കെ പഠിക്കുക എന്ന് പറയുന്നത്. അത് നമ്മളെന്താണ് നന്മകളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ്, അല്ല വ്യക്തി ജീവിതത്തെ അന്വേഷിച്ചു പോകുന്നതല്ല. രണ്ട് കാര്യമാണ്. അപ്പൊ അവിടെ നമ്മൾ എന്താണ് നമ്മുടെ ഭാഗം. നമ്മളിപ്പോ സമാധി പരിശീലിക്കാൻ പോകുന്നതിന് അത് എളുപ്പമാണോ? അല്ല, ശരി, അത് എളുപ്പമുള്ള കാര്യമാണോ? ആ, അപ്പൊ ഇതിനും പരിശ്രമിക്കുന്നു. ഞാൻ അതിന് പരിശ്രമിക്കും, പക്ഷെ ഇതിന് പരിശ്രമിക്കണമെന്ന് പറഞ്ഞത് എങ്ങനെ? ഇത് രണ്ട് രീതിയാണോ? അതെ, ഈ മനസ്സിനെ അടക്കുക എന്ന് പറയുന്നത് എളുപ്പമാണോ? ആണോ? ആ, അപ്പൊ ഇത് ഈ പറഞ്ഞ കാര്യമോ? ആ, പ്രയാസമാണ്. അത് ഇത് രണ്ടും നമ്മൾ അറിഞ്ഞിരുന്ന ഏത്? ആ, അത് തന്നെ. അപ്പോ നമുക്ക് സമാധിയിലെത്തണമെങ്കിൽ ഇത് ആദ്യം ചെയ്യണം. സമാധി എത്തിയിട്ട് പിന്നെ ഇതൊന്നും ചെയ്യാനില്ല, പിന്നെ ഒന്നും ബാക്കിയില്ല. നമ്മൾ സമാധിയിലെത്തണമെങ്കിൽ നമ്മുടെ മനസ്സിനെന്ത് വേണം? അത് ആദ്യം ഇത് വേണം. നമ്മൾ വേറൊരാളെ അസ്വസ്ഥനായി കഴിഞ്ഞാൽ നമ്മളാണ് അസ്വസ്ഥനാകുന്നത്, യാതൊരു സംശയവുമില്ല. ആണോ അല്ലേ? ശരി, നമ്മുടെ സമയം കഴിഞ്ഞു.